42 ഉപപൂർവം അഭീതു ഏകേ ഭാവം അശനവതദുക്തം. അവകീർണി ബ്രഹ്മചാരി, ബ്രഹ്മചര്യവ്രതത്തിന് ഭംഗം വന്നു. അതിൽ മുഖ്യമായ പക്ഷം പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് പ്രായശ്ചിത്തം ഇല്ല എന്നാണ് അത്രി മഹർഷിയുടെ അഭിപ്രായം. അഭിത്തു ഏകേ ആചാര്യ ഉപപാതകമേവ ഏതതിരി മന്യന്തി. ചില ആചാര്യന്മാർ ഇതിനെ ഉപപാതകമായി കരുതുന്നു, പറഞ്ഞാൽ മഹാപാതകമല്ല, ഉപപാതകമായി സ്വീകരിച്ചാൽ അതിന് പ്രായശ്ചിത്തമുണ്ട് എന്നർത്ഥം. എന്ന ഇഷ്ടികസ്യ ഗുരുദാരാദിഭ്യോ അന്യത്ര ബ്രഹ്മചര്യം വിശീചിയേത തദ് മഹാപാതകം ഭവതി ഗുരുതൽപാദേഷു മഹാപാതകേഷു അപരിഗണന. പഴയകാലത്ത് ഇവിടെ ഗുരു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദാധ്യയനം ചെയ്യുന്നതിൻ്റെ ഗുരുവാണ്. അന്നത്തെ ഗുരുകുലം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ആശ്രമമാണ്. ഗുരു വേദങ്ങളിലെല്ലാം വരുന്ന എല്ലാ ഗുരുക്കന്മാരും ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ ഗുരുകുലങ്ങൾ അവിടെ വേദം അഭ്യസിക്കുന്നു. അപ്പോൾ അവിടെ അഭ്യസിക്കുന്നതും പ്രത്യേകിച്ചും ഓരോ കുലങ്ങളിൽ ഓരോ വേദശാഖകളായിരിക്കും. അവിടുത്തെ അധ്യയനത്തിന് ചില വിശേഷതകളൊക്കെ കാണും, അവിടുത്തെ സ്വരത്തിനും ഉച്ചാരണത്തിനും ഒക്കെ. അപ്പോൾ കുലമനുസരിച്ച് ഇങ്ങനെ അധ്യയനം തുടർന്നു വരുന്നു. ഇന്നത്തെ യൂണിവേഴ്സിറ്റികൾ പോലെ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സിലബസിന് അവരുടെ കരിക്കുലത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ പണ്ട് ഓരോ കുലങ്ങളിൽ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഈ കുലധർമ്മം വരുന്നത്. ജാതിധർമ്മവും കുലധർമ്മവും അർജുനം പറയുന്നുണ്ടോ? അതാണോ? ജാതിധർമ്മത്തെക്കുറിച്ചും കുലധർമ്മത്തെക്കുറിച്ചും പറയും. എവിടെയാ? എങ്ങനെ? എവിടെ? ആ, ഉത്സന്ന കുലധർമ്മാണ് ജാതിധർമ്മമാണ്. ഇപ്പൊ ജാതിധർമ്മം എടുക്കുമ്പോൾ ബ്രാഹ്മണന്റെ ജാതിധർമ്മമായി വരുന്നത് അധ്യയനം അധ്യാപനം, വേദം പഠിപ്പിക്കുന്നു. പക്ഷെ കുലധർമ്മങ്ങൾ വരുമ്പോൾ ഓരോ കുലത്തിലും അതിൽ തന്നെ വ്യത്യാസം വരും, പഠിപ്പിക്കുന്നവരും മറ്റു കാര്യങ്ങളും. അതുകൊണ്ടാണ് പല ശാഖകൾ വരുന്നത്, പലതരത്തിൽ വേദത്തിൻ്റെ ഉച്ചാരണങ്ങൾ വരുന്നതും ഒക്കെ വരുന്ന അതുകൊണ്ടാണ്. അപ്പോൾ അധ്യാപനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് പഴയകാലത്ത്. വേദാധ്യായം ആയാലും ശരി, വേദാർത്ഥ വിചാരമായാലും ശരി, എല്ലാ സംഗതികളും നടന്നിരുന്നത് ഗുരുകുലങ്ങളിലാണ്. ബ്രഹ്മചാരി താമസിക്കുന്നു അവിടെ തന്നെ. അപ്പോൾ അവിടെ എല്ലാ ജാതിയിലുള്ളവരും വരും, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമൊക്കെ അവൻ്റെ സന്താനങ്ങൾ അവിടെ കൊണ്ട്. ഇത്രയും പേർക്കേ ഉള്ളൂ അവിടെ. അവർക്ക് അതിൻ്റെ ചിലവിനും കൊടുക്കും. അപ്പോൾ പഠനം അവിടെ നടക്കും. അപ്പോൾ എല്ലാ വ്രതങ്ങളും അവിടെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഒരു ബ്രഹ്മചാരിയുടെ വ്രതഭംഗം വരുന്നു. അപകീർണി എന്ന് വെച്ചാൽ സ്ത്രീ സംഘം കൊണ്ട് വരുന്ന വ്രതഭംഗമാണ് അത്. ഗുരു തൽപ്പം, ഗുരു പത്നിയിൽ ആണ് വ്രതഭംഗം വരുന്നതെങ്കിൽ മഹാപാതകം, അത് മഹാപാതകമായിട്ടാണ്. അതിനെ കണക്കാക്കിയിരിക്കുന്നു. അതിന് പ്രായശ്ചിത്തമില്ല. ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായ പാപമാണ്. പ്രായശ്ചിത്തം ചെയ്താലും ഫലമില്ല. പ്രായശ്ചിത്തവും വിരിച്ചിട്ടുണ്ട് ചില സ്മൃതികളിലൊക്കെ. ചെയ്താൽ കൂടെ അതിന് ഫലമൊന്നുമില്ല. പാപം അനുഭവിച്ചേ മതിയാവും. പഴയ വ്യവസ്ഥിതിയാണ് എന്നുവെച്ചാൽ ഈ ഗുരുകുലങ്ങളിലെല്ലാം അന്നും ഇന്നും ചില വ്യവസ്ഥിതികൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സദുദ്ദേശത്തിലാണ് അത്. അന്നും ചെയ്തിരുന്നു, ഇന്നും ചെയ്യുന്നു. പക്ഷെ അതെല്ലാം ഉല്ലംഘിക്കും, അതിന് വ്യതിചലനം വരും. അങ്ങനെ വരുമ്പോൾ അതിനെ കുറിച്ചും ചിന്തിച്ചിരിക്കുന്നു, എന്താ ശിക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ മഹാപാതകം. അപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിക്കും വ്രതഭംഗം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ അല്ലാതെ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉപപാതകമായിട്ടെടുത്ത് അതിന് പ്രായശ്ചിത്തം ആകാമെന്നാണ് ഒരു പക്ഷം. അവിടെയും മറിച്ചാണെങ്കിൽ മഹാപാതകമാണ്, പ്രായശ്ചിത്തമില്ല. അതാണ് ഈ നൈഷ്ഠികസ്യ ഗുരുദാരാദിഭ്യു അന്യത്ര ബ്രഹ്മചര്യം നിശീരിയത. ഗുരുദാരാദി ഒഴികെ മറ്റു ഭാഗങ്ങളിലാണ് അവന് ബ്രഹ്മചര്യ വ്രത ഭംഗം വരുന്നതെങ്കിൽ നത്തത് മഹാപാതകം, അത് മഹാപാതകമല്ല എന്ന് പറഞ്ഞാൽ മറിച്ചാണെങ്കിൽ മഹാപാതകമാണ്. ഗുരുതൽപാദിഷു എന്ന് പറഞ്ഞാൽ ഗുരുദാര എന്നുള്ള ഗുരുദാര എന്നുള്ള അർത്ഥത്തിൽ തന്നെ. മഹാപാതകേഷു അപരിഗണന, അത് മഹാപാതകമാണ്, അവിടെ പരിഗണിച്ചിട്ടില്ല. എല്ലാ ആചാരങ്ങളും എല്ലാ കാലത്തും ഓരോ കാലത്തും ഉണ്ടാകുന്നത് സദുദ്ദേശത്തിലാണ്. അത് ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ്, ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അത്തരം ആചാരങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ അങ്ങനെ ആചാരങ്ങൾ നടപ്പിലാക്കുന്നവർക്ക് എന്തെങ്കിലും സ്വാർത്ഥതയോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മറ്റു ചിലർക്ക് ദോഷമായിട്ടും വരും. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ആചാരങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ സങ്കല്പം ഇതാണ്. അത് സമൂഹത്തിലൊരു വ്യവസ്ഥ ഉണ്ടാകുക എന്നുള്ളത്. അത് ഭാഷകാരെന്നെല്ലാം പറയുന്നത് എന്താണോ, ആചാരങ്ങൾ നടപ്പിലാക്കുന്നു, പക്ഷേ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ കാമം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകി വരുമ്പം പലതരത്തിലും ആചാരങ്ങൾക്ക് ഭംഗം വരും. എങ്ങനെ ഒന്ന് കാമം ഉണ്ടായി കഴിയുമ്പോൾ ആചാരത്തിൽ നിന്ന് വ്യതിചലിക്കും. അങ്ങനെ വരും. ശാസ്ത്രവിധിയും ഉല്ലംഘ്യ വർത്തതേ കാമകാരത എന്നൊക്കെ ഗീതി പറയത്തില്ലേ. കാമം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ശാസ്ത്രവിധികൾ ഉല്ലംഘിച്ചിട്ട് പ്രവർത്തിക്കും. പിന്നെ ആചാരങ്ങൾ നടപ്പിലാക്കുന്നവർക്ക് സ്വാർത്ഥത വരുമ്പം അവിടെ എന്തുവരും, അത് ദോഷകരമായി തീരും. അവർക്ക് ഗുണവും മറ്റുള്ളവർക്ക് ദോഷം. ഈ രണ്ടു തരത്തിലും ദോഷങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടിനും കാരണം കാമമാണ്, ചെയ്യുന്നവരുടെ കാമമാണ്. അതുകൊണ്ടാണ് ആചാരങ്ങൾ പരിഷ്കരിക്കണമെന്നും ആചാരങ്ങൾ തുടരണമെന്നും രണ്ടു വാദം വരുന്നു. അപ്പോൾ ആചാരങ്ങൾ കാമഹേതുവായി മറ്റുള്ളവർക്ക് ദോഷം വരുമ്പോൾ ദോഷം വരുന്നവർ പറയും അത് പരിഷ്കരിക്കണം എന്ന് പറയും. അപ്പോൾ കാമം കൊണ്ടത് തങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ സ്വാർത്ഥതയുള്ളവർ പറയും അത് പരിഷ്കരിക്കണ്ട. കഥയറിയാത്തവർ രണ്ടിലും പെടും. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാത്തവർ ഈ രണ്ടു പക്ഷത്തിലാണ് വരുന്നത്. അല്ല, സദാചാരങ്ങളാണ് അത് ഉല്ലംഘിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് ദോഷം വരും എന്നുകൊണ്ട് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ആണ് എൻ്റെ ആചരതി ശ്രേഷ്ഠ എന്നെല്ലാം പറയുന്നതാണ്. ശ്രേഷ്ഠന്മാരുടെ ആചാരം എന്ന് പറയുന്നത് സദാചാരം. അതുല്ലംഘിച്ചാൽ ആ സമൂഹത്തിന് ദോഷം വരും. അപ്പം അത് നടപ്പിലാക്കുന്നത് സ്വാർത്ഥത കൊണ്ടല്ല. എന്നുവെച്ചാൽ ഈ ആചാരത്തിൻ്റെ വിഷയം വളരെ സങ്കീർണമാണ്. ധർമ്മത്തിൻ്റെ വിഷയം മൊത്തം സങ്കീർണമാണ്. അതുകൊണ്ടാണ് പല സ്ഥലത്തും പറയുന്നത് ധർമ്മത്തിൻ്റെ തത്വം രഹസ്യമാണ് എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരാചാരമാണ്, ഒരു ധർമ്മമാണ്. അപ്പം അതിനെങ്ങനെ, അതിൻ്റെ വ്രതഭംഗത്തെ എങ്ങനെ സ്വീകരിക്കണം? മഹാപാദവും അല്ല അതെന്നർത്ഥം. തസ്മാത് ഉപകുറവാണ് നൈഷ്ഠികസ്യ അഭിപ്രായശ്ചിത്തസ്യ ഭാവം ഇച്ഛന്തി ബ്രഹ്മചാരിത്വ അവിശേഷ അവകീർണിത്വ അവിശേഷ. എന്തായാലും വ്രതം ഒന്ന് തന്നെ, ഉപകുറവാണ് ആയാലും ശരി, അതിൽ വ്യത്യാസമൊന്നുമില്ല. ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു വ്രതത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരി. ഗുരുകുലത്തിൽ പണ്ടത്തെ കാര്യം പറയുകയാണ്, ഇപ്പോഴത്തെ ആശ്രമങ്ങളുമായിട്ടൊന്നും ബന്ധിപ്പിച്ച് ചിന്തിച്ച് എന്നെ പ്രതിക്കൂട്ടിലാക്കരുത്. പഴയ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഗുരുകുലത്തിൽ ഉപകുറവാണ് ബ്രഹ്മചാരി, പിന്നെ അവിടെ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി കർശനമായി പാലിക്കും. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ അവിടെ പറയും, അത് പിന്നീട് വൈഖാനസൻ ഭിക്ഷു എല്ലാം മതി. ഇവർ കർശനമായി പാലിക്കണം, എന്നാൽ ഉപകുറവാണ് ബ്രഹ്മചാരി, താൽക്കാലികമാണ്, ഞങ്ങൾക്ക് അതിൽ കുറച്ച് ഇളവൊക്കെ ചെയ്യാം എന്ന് പറ്റത്തില്ല. അത് പാലിക്കുന്നിടത്തോളം കാലം അത് കൃത്യമായി പാലിക്കണം. പാലിക്കുന്നിടത്ത് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നൈഷ്ഠിക ബ്രഹ്മചാരി എങ്ങനെയാണോ വ്രതത്തെ പാലിക്കുന്നത് അതുപോലെ തന്നെ പാലിക്കണം ആണ് പറയുന്നത്. ബ്രഹ്മചാരിത്വ അവിശേഷ. ഓ, അപ്പൊ അവൻ സന്യാസിയായില്ലല്ലോ, കുറച്ച് അങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല എന്ന് പറയാൻ പാടില്ല. അന്നങ്ങനെ ആശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ ബ്രഹ്മചാരിയാണോ അവൻ കർശനമായിരിക്കണോ കാര്യം, ഇതായിരുന്നു പഴയകാലത്തെ നിയമം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തസ്മാത് ഉപകുർബാണവ നൈഷ്ഠികസ്യാപി. ഉപകുർബാണനെ പോലെ തന്നെ നൈഷ്ഠികനും പ്രായശ്ചിത്തസ്യ ഭാവമിച്ഛന്തി. അത് മുമ്പ് പറഞ്ഞ കണ്ടീഷനുസരിച്ചാണ്, അവൻ്റെ ബ്രഹ്മചര്യം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് നോക്കിയിട്ടാണ്. ബ്രഹ്മചാരിത്വ വിശേഷ, ബ്രഹ്മചാരിത്വ തുല്യമാണോ എന്നർത്ഥം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വില്ലന്മാർ പഴയ കാലത്ത് ഇതിലും വലിയ വില്ലന്മാരുണ്ടായിരുന്നു, മോശക്കാരൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കർശനമായ നിയമങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇതിനെല്ലാം ഉല്ലംഘിക്കുന്ന ഒരു പ്രവണതയും മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഒരുപാട് സ്ഥലത്ത് ചർച്ച ചെയ്യുന്നത്. എല്ലാ സ്മൃതികളിലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും നിയമം വച്ചില്ലെങ്കിലും ആകെ സംഗതി ആകെ അലമ്പാവും. നിയമം വയ്ക്കാതിരിക്കാൻ പറ്റില്ല. നിയമം വച്ചാൽ ഇന്നൊക്കെയാണെങ്കിൽ CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് തന്നെയും കണ്ണു പൊട്ടിക്കുന്നു ആൾക്കാർ. പണ്ടാണെങ്കിൽ അതൊന്നുമില്ല. പിന്നെ അവിടുത്തെ ഗുരുവിൻ്റെ അതീന്ദ്രിയ ജ്ഞാനം, അതല്ല വേറെ വഴിയൊന്നുമില്ല. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യത്തിന് തർക്കമാണ്. അപ്പോൾ എന്തായാലും ഇത് സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവിക്കണമെന്നല്ല, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്രഹ്മചാരിത്വ വിശേഷ പറയും. അപ്പോൾ പഴയകാലത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ദൗർബല്യം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അപ്പം ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സംഭവിക്കുമ്പോൾ അവനെ കൊണ്ട് ശരിയായ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ അവന് ചിന്തിക്കാൻ അവസരമുണ്ട്. പിന്നീട് അത്തരം ദൗർബല്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പരിശീലനം, അതാണ് പ്രായശ്ചിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു തന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത അതായിരുന്നു കൊണ്ട് ചെയ്തിരുന്നു. അപ്പോ ഈ രണ്ടു കൂട്ടരും ബ്രഹ്മചാരിയാണ്, അപകീർണിത്വ വിശേഷ രണ്ടുപേർക്കും വ്രതഭംഗം വന്നിരിക്കുന്നു. അന്ന് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം എന്നർത്ഥം. ഇന്നത്തെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, സന്യാസിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാ ചോദിക്കും, സന്യാസിയല്ലേ, സന്യാസിക്ക് അത് വരാൻ പാടുണ്ടോ? അപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. മറ്റുള്ള ആർക്ക് വന്നാലും ശരി, സാരമില്ല, പിന്നീട് ശരിയാക്കിയാൽ മതി, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. പഴയ രീതി സന്യാസിയായാലും ശരി അല്ലെങ്കിലും ശരി, എല്ലാം ഇത് ഇക്കാര്യത്തിൽ തുല്യം തന്നെ. അത് പാലിച്ചു കഴിഞ്ഞാൽ നല്ലത്, വീഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ. അത് എന്ന് വെച്ചാൽ അതിൻ്റെ പാപം ഒരുപോലെ തന്നെ, അതിലും പ്രായച്ചിത്തങ്ങൾ വ്യത്യാസമുണ്ട്. പാപം എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഇന്നത്തെ പോലെ എല്ലാവർക്കും അത് പാടില്ല, മറ്റുള്ളവർക്കൊക്കെ അതാകാം, ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നീട് ശരിയായിക്കോളൂ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നില്ല പണ്ട്. നമ്മളോട് പറയുന്നത് ബ്രഹ്മചാരിത്വ വിശേഷ അവകീർണിത്വ വിശേഷ. അപ്പോൾ അവിടെ എന്ത് പ്രായശ്ചിത്വം എന്നുള്ളതല്ല, പ്രായശ്ചിത്വമാകാമോ എന്നുള്ളതാണ്. പിന്നെ പ്രായശ്ചിത്വത്തിന് മാറ്റം വരുത്തും. അതിന് സൂത്രത്തിൽ പറയുന്നു ഉപപൂർവം എന്ന് പറഞ്ഞാൽ ഉപപൂർവ ഉപപാതകം എന്നുള്ള അർത്ഥം. ഉപപൂർവത്തിലുള്ള പാതകം, അതാണ് ഉപപൂർവം. ഏകേ ഭാവം, പ്രായച്ചിത്തസ്യ ഭാവം ഇച്ഛന്തി അശനവ. അത് പറയുന്നു അശനവത് യഥാ ബ്രഹ്മചാരണോ മധു മാംസ അശനെ വ്രതലോപ പുനഃസംസ്കാര. ബ്രഹ്മചാരി ഇതുപോലെ രാഗം കൊണ്ട്. സ്വാമി ഒരു സംശയം, ഇവിടെ ഇത് നിയമം അനുസരിച്ച് നൈഷ്ഠികം ബ്രഹ്മചാരിക്കുണ്ടായിരുന്ന അതേ പ്രായശ്ചിത്തം ഉപകുർവാണനും വരാമെന്നും? അല്ല, അത് പ്രായശ്ചിത്തോട് അടുത്ത് പറയും, അതടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രഹ്മചാരികൾക്ക് എന്താണ് മധു മാംസ അശനെ വ്രതലോപ. മധുമാംസാസനമല്ല, ഒരുപാട് സംഗതികളുണ്ട് ആ കാര്യങ്ങൾക്കെല്ലാം. അത് ഓരോ സ്മൃതികളിലും ഓരോ രീതിയിൽ വരുന്നു. അത് ഈ പറയുന്ന വ്യത്യാസം വരുന്ന എന്തുകൊണ്ടാണ് കുലധർമ്മങ്ങൾ എന്ന് പറയുന്നത്? അപ്പോ മദ്യം മാംസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല എന്നാണ്. പക്ഷെ ചിലപ്പോൾ അതൊക്കെ പ്രാപ്യമാകുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഉപയോഗിച്ചാണ്. വേദാധ്യയനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്രതം എന്നുള്ളതിലേക്കാണ് അത് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചാരികൾക്ക് അതൊന്നും പാടില്ല എന്നർത്ഥം. മധു എന്ന് പറയുന്നത് മദ്യം മാത്രമല്ല, കഞ്ചാവും എടുക്കാം. മദ്യം ലഹരി പദാർത്ഥങ്ങളായത് പണ്ടത്തെ കണക്കാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ചായയും കാപ്പിയും എല്ലാം ഇതെല്ലാം ഇന്നത്തെ എല്ലാം അറിയപ്പെടും. കാരണം ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നു. ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ പലതും ചെയ്യണമെന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു, ചായയും കാപ്പിയൊന്നും അന്ന് ഇന്ത്യയിലില്ലായിരുന്നു. പക്ഷെ അന്ന് സുലഭമായിരുന്നു പഞ്ചാബും ഒക്കെ. ഇന്നത്തെ പോലെ ഹാഷിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, STD ഇതൊന്നുമില്ല. അതിനും നല്ല തീവ്രതയുള്ള സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു. എസ് ടി ഡി ആക്കിയത്. അതിനും തീവ്രതയുള്ള സാധനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുഴപ്പമാകും. ഈ സാധനങ്ങളെല്ലാം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, വെറുതെയായിരിക്കും. ഇതൊക്കെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സന്യാസിമാര്. എങ്ങനെ അതൊക്കെ മാറി? കാലം കൊണ്ടുവന്ന മാറ്റം. കരിവ് പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചത്, അവർക്ക് എന്താ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്? അത് നമുക്ക് ഇതൊക്കെ അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ എന്നാ പറഞ്ഞ എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതൊക്കെ നിരോധിച്ചിരുന്നു അന്ന്. അപ്പൊ ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, പൊതു കാര്യം നിരോധിച്ചുകൊണ്ടൊരു കാര്യമില്ല. അവനവന് തോന്നി ഇതൊക്കെ വേണ്ടെന്ന് വെക്കുക, പിന്മാറി ചെയ്താലേ കാര്യമുള്ളൂ. നിരോധം കൊണ്ടൊരു കാര്യമില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ പ്രമാദം കൊണ്ട് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വൃതലോഹ പുനഃസംസ്കാര, വൃതലോഹം വരും. പക്ഷെ വീണ്ടും സംസ്കാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും അവനെ കൂട്ടത്തിൽ കൂട്ടും. പങ്ക്തിഭാവന എന്ന് പറയും. സാധാരണ ഇങ്ങനെയുള്ള വലിയ വൃത്തഭംഗം വന്നു കഴിഞ്ഞാൽ അവനെ പുറത്താക്കാം, പക്ഷെ അവന് വീണ്ടും ഗ്രൂപ്പിൽ ചേർക്കാം. പ്രായശ്ചിത്തമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പങ്ക്തിപാവന ബ്രാഹ്മണൻ എന്ന് പറയും. ബ്രാഹ്മണൻ തന്നെ അവൻ്റെ വൃത്തങ്ങളൊക്കെ പുറത്തായി കഴിഞ്ഞാൽ, അത് പഴയകാലത്ത് ഈ വൃത്തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത് വലിയ ദ്രോഹവും ചെയ്തിട്ടുണ്ട്. പലരുടെയും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം എന്താണ്. ഗൃഹസ്ഥൻ അത് ഉപേക്ഷിച്ചു സന്യാസിയായി. സന്യാസിയായി ഇതുപോലെ തന്നെ അയാൾക്ക് വീണ്ടും ഏതോ കാരണവശാല് തിരിച്ചു വന്ന് വീണ്ടും ഗൃഹസ്ഥനായി. ഗൃഹസ്ഥനായി പിന്നെ അയാൾ ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ അതിന് സന്താനങ്ങളൊക്കെ ഉണ്ടായ അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിച്ചിരുന്നു. ഈ ഗൃഹസ്ഥനെയല്ല അവരെ സന്താനങ്ങളെ, ഇവിടെയും അത് പറയുന്നുണ്ട്. അപ്പൊ അത് ബഹിഷ്കരിച്ചവർക്ക് പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല, അവരുമായിട്ട് യാതൊരു സമ്പർക്കമില്ല. പഴയ കാലത്ത് എങ്ങനെയാണോ ചണ്ടാളനെയും മറ്റും ഗ്രാമത്തിൻ്റെ പുറത്താക്കിയത്, അതുപോലെ അവർക്ക് പ്രത്യേക ഇത്. അവരുമായിട്ട് പഴയ കാലത്ത് ഒരു കണക്കിലതിൻ്റെയൊക്കെ തുടർച്ച കുറേയൊക്കെ ഇന്നുമുണ്ട്. അവരുമായിട്ട് പിന്നെ അവർ ഒരു കാരണവശാലും അവർ കൂട്ടത്തിൽ ചേർക്കത്തില്ല. അപ്പോൾ അവരുടെ സന്താനങ്ങളൊക്കെ പിന്നെ ജീവിതകാലം മുഴുവൻ നരകയാതനയാണ്. അവർക്ക് ഭിക്ഷ പോലും കൊടുക്കത്തില്ല. സ്വാമി നിശ്ചല ദാസ് കേട്ടിട്ടുണ്ട്, ആരാണോ അദ്ദേഹം, അതുപോലെ പറ്റിയ ആളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. സന്താനങ്ങൾക്കാണ് പ്രശ്നം, അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചോട്ടെ. പിന്നെ അതുപോലെ പ്രസിദ്ധനായ ഒരാളാണ്, അതെ അതെ. അവരൊക്കെ ഒരുപാട് നരകിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണടച്ച് നിയമം നടത്തും. അവർ ഈ കുട്ടികളൊന്നും തെറ്റിയതവരല്ലല്ലോ, പക്ഷെ അന്നത്തെ ഇതാണ് ആചാരം എന്ന് പറയുന്നത്. പക്ഷെ ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും, തെറ്റ് ചെയ്യാത്തവരും. അതുകൊണ്ട് വടക്കേന്ത്യയിൽ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, ഗോസ്വാമിമാർ കഴിയുന്ന സ്ഥലം. അവർ ഒരു സൈസ് കോളനികളിലാണ് കഴിയുന്നത് കുറേയൊക്കെ. സ്വാമി ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ ഭഗവാനെ, നിത്യാനന്ദ സ്വാമിയെ ഗൃഹസ്ഥാശ്രമിയാക്കി എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യ സന്യാസിയായിട്ടാണ് ചൈതന്യ ഭഗവാന്റെ അടുത്ത് വരുന്നതെന്നും അദ്ദേഹത്തിനോട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാൻ ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞു. അല്ല, അതൊക്കെ വരുന്ന ഇങ്ങനെ അപവാദങ്ങളാണ്. കാരണം അയാൾക്ക് ഇനി പറ്റത്തില്ല, പിന്നെ വേറെന്താ വഴി? അത് ഭ്രഷ്ടമായിട്ട് കൂട്ടിയിട്ടില്ല, ഭ്രഷ്ടാവും, സമൂഹം അംഗീകരിക്കത്തില്ല. അപവാദങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അത് അങ്ങനെയൊക്കെ പറ്റും, സമൂഹത്തിൽ പറ്റത്തില്ല, സമൂഹത്തിലത് പറ്റത്തില്ല. ചൈതന്യ മഹാപ്രഭുവിന് അന്നത്തെ സമൂഹം അംഗീകരിച്ചില്ലല്ലോ. എന്നുവെച്ചാൽ ഒരു വിഭാഗമേ അംഗീകരിച്ചിട്ടുള്ളൂ അന്നത്തെ. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു നോക്കൂ, ചൈതന്യ ചരിതാവലി വായിച്ചിട്ടുണ്ടോ? വേറെ ഉണ്ട്, അത് പിന്നെ കുറച്ചൊക്കെ മയപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാതെ ഉണ്ട്. ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ അത് അംഗീകരിക്കാത്തെന്ന് വെച്ചാൽ അന്നത്തെ ബ്രാഹ്മണ സമൂഹം അംഗീകരിച്ചില്ല, ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചു. പുരോഹിത സമൂഹം, ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത് ശരിയല്ല, അന്നത്തെ പുരോഹിത സമൂഹം അംഗീകരിച്ചില്ല. പുരോഹിത്യം അദ്ദേഹത്തിനെതിരായി ഒരുപാട് കഷ്ടപ്പെടുത്തി അവസാനം തട്ടിക്കളഞ്ഞു എന്നാണ്. അപ്പോ അതെല്ലാം പരിഷ്കരണ, അതാത് കാലഘട്ടത്തിലെ പരിഷ്കരണവാദികൾ ക്രൂശിക്കപ്പെടും. ഏത് കാലത്തും മനുഷ്യന്റെ ചരിത്രത്തിൽ മൊത്തം അങ്ങനെയാണ്. ആര് ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ഒരു മാറ്റം ആരാഗ്രഹിക്കുന്നോ അവരെല്ലാം നശിപ്പിച്ചുകളെ. പക്ഷേ അവർ നശിച്ചു കഴിഞ്ഞാലും പരിഷ്കാരം പിന്നെ നടപ്പിലാകും. ഭീരുക്കൾ പിന്നെ അതിനോടുകൂടെ ചേരും, അവർ പിന്നെ അത് എതിർക്കാൻ നീക്കത്തില്ല. ധീരന്മാർ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കും, അപ്പോൾ അവർ കൊല്ലും അല്ലെങ്കിൽ അവർ അപഹസിക്കപ്പെടും, സമൂഹത്തിൽ ബഹിഷ്കരിക്കും. പക്ഷേ ഭാവിയിൽ നടപ്പിലാകുന്നത് അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും. മനുഷ്യന്റെ ഇന്നുവരെയുള്ള ചരിത്രമെടുത്താൽ ഇങ്ങനെയും സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും പരിഷ്കാരങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അതാണ്. അപ്പോൾ അത് പരിഷ്കരിക്കുന്ന പരിഷ്കാരത്തെ എതിർക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ല, അത് ഓരോരുത്തരുടെ ജീനാണ്. അവരത് എതിർത്തുകൊണ്ടേയിരിക്കും. ജാതി എന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല. അത് മനുഷ്യന്റെ ഒരു താല്പര്യങ്ങളാണ്. ചിലർക്കത് സംരക്ഷിക്കണം, ചിലർക്കത് എതിർക്കണം എന്ന് പറയും. ഇത്തരം കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ വൃത്തലോപവും വീണ്ടും സംസ്കാരത്തിലൂടെ ശുദ്ധിയാക്കി അവനെ, ഇതാണ് അവിടെ പറയുന്നത്. ഈ അത് അവസാനം പറയും. അങ്ങനെ ഒരു സന്യാസി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ പങ്ക്തിപാവനാക്കത്തില്ല, എന്ന് വെച്ചാൽ അവനെ കൂട്ടത്തിൽ ചേർക്കത്തില്ല. പിന്നെ അവൻ പോയി, അവൻ്റെ വംശപരമ്പര പിന്നെ നശിച്ചത് തന്നെ. അത് അവൻ്റെ തെറ്റ ആണെന്ന് കരുതത്തില്ല, അവൻ്റെ തെറ്റ് അവൻ്റെ വംശപരമ്പരയിലേക്കും. ഇത് പ്രാകൃതമായ സംഭവങ്ങൾ ഒരുപാട്, ഇത്തരം ആചാരങ്ങൾ പഴയകാലത്തുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഉത്പദിഷ്ണുക്കളായിട്ടുള്ള ആൾക്കാർ അതൊക്കെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു വളരെ ധീരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് അതൊക്കെ മാറി സമൂഹം ഇത്രയെങ്കിലും പരിഷ്കൃതമായത്. ഒരപരിഷ്കൃതമായ സമൂഹമാണ് പരിഷ്കരിച്ചു വന്നല്ല, പഴയകാലത്തെല്ലാം പരിഷ്കൃതമായിരുന്നു എന്നല്ല, പരിഷ്കാരമുള്ളവരുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് അപരിഷ്കൃതമായ ആചാരങ്ങൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ചാണ് മനുഷ്യൻ ഇന്ന് വരെ ഈ നിലയിൽ വരെ എത്തിയത്. ഇന്ന് അപരിഷ്കാരം ഇല്ലെന്നല്ല, അത് ഏത് കാലത്തും ഉണ്ടാവും. ഏഹി പ്രായശ്ചിത്തസ്യ അഭാവമിച്ഛന്തി തേഷാം മൂലം ഉപലഭ്യത്തെ പറയുന്നു. ഈ മുമ്പ് പറഞ്ഞ കണ്ടീഷൻ എല്ലാം അനുസരിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിക്കും പ്രായശ്ചിത്തമാകാം എന്ന് പറയുന്നതിന് പ്രമാണമുണ്ട്, ഇല്ല എന്ന് പറയുന്നതിന് പ്രമാണമില്ല എന്നാണ്. ഏഹി പ്രായശ്ചിത്ത അഭാവമിച്ഛന്തി ദേശം ന മൂലം എന്ന് വെച്ചാൽ പ്രമാണം, പ്രായശ്ചിത്തം പാടില്ല എന്ന് പറയുന്നവർ പ്രമാണം ഗുരു തൽപാദിഷു അന്യത്ര എന്ന് പറഞ്ഞ നിയമം അനുസരിച്ച് ബ്രഹ്മചര്യയുടെ വ്രതഭംഗം വന്നു കഴിഞ്ഞാൽ പ്രായച്ചിത്തം ആകാം, ഇതിന് പ്രമാണമില്ല എന്ന് ചെല്ലു പറയുന്നു. പാടില്ല എന്ന് പറയുന്നതിനാണ് പ്രമാണമില്ലാത്തത്, ആകാം എന്നാണ് ഇവിടെ പറയുന്ന സിദ്ധാന്തം. പ്രായശ്ചിത്തം ഇല്ല എന്ന് പറയുന്നതിന് പ്രമാണമില്ല, പ്രായശ്ചിത്തം ഉണ്ടെന്ന് പറയുന്നതിന് എന്താ പ്രമാണം? ഏത് ഭാവമിച്ചന്തി തേഷാം ബ്രഹ്മചാരി അവികീർണി വിത്യേത് അവിശേഷശ്രവണം മൂലം. അതിന് പ്രായശ്ചിത്തമാകാമെന്ന് പറയുന്നതിന് എന്താണ് നേരത്തെ പറഞ്ഞത് തന്നെ? ബ്രഹ്മചാരി അവികീർണി നൈരുതം ഗർദ്ദഭം ആലഭേയത. ഇവിടെ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുർബാന ബ്രഹ്മചര്യമാണ്, അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നൊന്നും പറയുന്നില്ലല്ലോ. ഇത് തന്നെ പ്രമാണം. ബ്രഹ്മചാരി അവകീർണി തേതത് അവിശേഷശ്രവണം മൂലം. സാമാന്യമായി ശ്രുതി അല്ലെങ്കിൽ സ്മൃതികളിലൊക്കെ പലയിടത്തും പറയുന്നുണ്ട്, അതാണ് പ്രമാണം. തസ്മാത് ഭാവോ യുക്തതര ഉണ്ട്. പ്രായശ്ചിത്തം ആകാമെന്ന് പറയുന്നതാണ് പ്രായശ്ചിത്തസ്യ ഭാവം, അതാണ് യുക്തതരമായിരിക്കുന്നത്. തതുക്തം പ്രമാണലക്ഷണേ സമാവിപ്രതിപത്തി സ്യാത്, ജൈമിനിയ സൂത്രം. ശാസ്ത്രത്തവ തന്നിമിത്തത്വാത്. ഇത് നമ്മൾ മുമ്പ് തർക്കത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഈ മീമാംസകരുടെ ഈ നിയമങ്ങളാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. വാക്യാർത്ഥ വിചാരത്തിൽ മീമാംസാ നിയമമാണ് ഇവരെല്ലാവരും സ്വീകരിക്കുന്നത്. യവമയ ചരുർഭവതി എന്ന് പറയുന്നു. യവമയമായ ചരു ഉപയോഗിക്കണം. ചരു എന്ന് പറഞ്ഞാൽ എന്താ? ഹവിസ്, യാഗത്തിന് ഉപയോഗിക്കുന്ന ഹവിസ്. യവമയമായ എന്ന് വെച്ചാൽ യവ വികാരമായ യവം കൊണ്ടുണ്ടാക്കുന്നു. ഹവിസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോ സംശയമായി, എന്താ ഹവിസ് എന്ന് പറയുന്നത്? പ്രിയങ്കു ആണോ ദീർഘശ്വാസമാണോ? ഇങ്ങനെ സംശയമുണ്ടായി. തർക്കത്തിൽ ഓർമ്മയുണ്ടല്ലോ, ഉണ്ടാർക്കെങ്കിലും. എന്നാ പാട്ടുകൂടെ ഒന്ന് പാടിയാക്കൊള്ളാം, ഓർമ്മയുണ്ടെങ്കിൽ. പാട്ടുകൾ ഒരുപാട് ഓർമ്മയുണ്ടല്ലോ, ആവശ്യമുള്ള കൂടെ പഠിക്കാത്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? വസന്തേ സർവശിസ്യാനാം ജായതേ പത്രസാധനം മോദമാനാസ്ത തിഷ്ടന്തി യവ കണിശശാലിന. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വസന്തത്തിൽ എല്ലാ സസ്യങ്ങളും ക്ഷയിച്ച് നിൽക്കുമ്പോൾ, ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുമ്പോൾ വളരെ ഉന്മേഷത്തോടു കൂടി നിൽക്കുന്ന ഏതോ അതാണ് യവം എന്ന് പറയുന്നു. ഇപ്പൊ പ്രിയങ്കു അതായത് തിന അല്ല, ദീർഘശിവം അതായത് യവമാണ് എന്ന് നിർണയിക്കുന്നു അവിടെ. ഇതെങ്ങനെ നിർണയിച്ചു? കാരണം സംശയം ഉണ്ടാകുന്നു. അപ്പൊ വിപ്രതിപത്തി എന്ന് പറയുന്ന വികല്പേന പ്രതിപത്തി, അതോ ഇതോ എന്നുള്ള ഈ സംശയം നിന്ന് ശാസ്ത്ര വിചാരത്തിൽ എവിടെയും വരും, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച്. സ്വാഭാവികമാണ്. പക്ഷെ അത് പരിഹരിക്കേണ്ടത് എങ്ങനെ? ശാസ്ത്രത്തിൽ തന്നെ പ്രമാണമുണ്ടോയെന്ന് അന്വേഷിക്കുന്നു. പറയുന്നതുകൊണ്ട് വെറുതെ മനസ്സിലെ കൽപ്പനകൾ വെച്ച് തീരുമാനിച്ചോളരുത്, ഭാവനയിലൂടെയും തീരുമാനിച്ചോളരുത്. അപ്പോൾ അത് നമ്മൾ തർക്കത്തിലാണ് വിചാരം ചെയ്ത്, അത് തന്നെ കൂടിയും വന്നു. അതാണ് സമാവിപ്രതിപത്തി സ്യാത്. വിപ്രതിപത്തി വികല്പേനയുള്ള പ്രതിപത്തി തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രസ്ഥ ശാസ്ത്രമൂലമായി തീരുമാനിക്കണം എന്ത് എന്താണ് ഏതാണ് പ്രമാണം എന്നുള്ളത്. തന്മൂലത്വ ശാസ്ത്രമൂലമാണ് കാര്യങ്ങളുടെ നിർണയം എന്ന് പറഞ്ഞു. ഇവിടെ തന്നിമിത്തമായി വരുന്ന ഇവിടെ എന്താണ്? ധർമ്മജ്ഞാനം. എന്താണ് ധർമ്മം? ശാസ്ത്ര നിമിത്തമാണ് ധർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ശാസ്ത്രസ്ഥ തന്നിമിത്തം, ശാസ്ത്രമൂല ധർമ്മനിമിത്തം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഗീതയൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പലകണയൊക്കെ ചർച്ച ചെയ്താലും ഒരവ്യക്തത വരുന്നത് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ധർമ്മനിമിത്തം, ശാസ്ത്രമൂലമായി വരുന്ന ധർമ്മനിമിത്തം എന്തായിരുന്നു പഴയ കാലത്ത് എന്നുള്ളതാണ്. ഇതാണ് ഗീതയിലും പറയുന്നത്, എന്താണ് തസ്മാ ശാസ്ത്രം പ്രമാണം ദേ. അങ്ങ് കാണാതെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്താ പറഞ്ഞതെന്നുള്ളത് ഓർത്തിരിക്കും. മനഃപ്പാഠം ചെയ്തുകൊണ്ട് എന്താ കാര്യം, കാര്യം മനസ്സിലാക്കാം, അതാണ് നമ്മുടെ കുഴപ്പം. മനഃപ്പാഠം ചെയ്തിട്ടെങ്കിലും കാര്യം മനസ്സിലായിരുന്നാൽ മതി. ധർമ്മം ശാസ്ത്രം മൂലമായി തീരുമാനിക്കുന്നിടത്ത് ഒന്ന് പഴയകാലത്തെ രീതി എന്ന് പറയുന്നത് ധർമ്മത്തെ തീരുമാനിക്കുന്നു. ഒരാളുടെ ധർമ്മം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതിന് സൗകര്യവും അന്നത്തെ കാലത്ത് അതായിരുന്നു സൗകര്യവും. എന്ന് വെച്ചാൽ സൗകര്യം എന്ന് വെച്ചാൽ പ്രായോഗികം, അതാണ് ഒന്ന് വർണ്ണമനുസരിച്ച് തീരുമാനിക്കുന്നതാണ് അന്ന് ആ കാലഘട്ടത്തിൽ. അതാണ് അന്നത്തെ വ്യവസ്ഥിതി, അതാണ് ശരിയോ തെറ്റോ എന്നുള്ളതോ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതല്ല, അതായിരുന്നു പ്രായോഗികം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വർണ്ണത്തിന് ജാതിക്ക് ധർമ്മത്തെ വിധിക്കുന്നു. അതൊന്ന് ബ്രാഹ്മണൻ എന്നത് ചെയ്യണം, ക്ഷത്രിയൻ എന്നത് ചെയ്യണം, വൈശ്യൻ എന്നത് ചെയ്യണം. അപ്പൊ ആദ്യം അത് നിശ്ചയിക്കുന്നു, പിന്നെ അവരുടെ തൊഴിൽ നിശ്ചയിക്കുന്നു. അതിൻ്റെ പരിഷ്കൃത രൂപമാണ് എന്താണ് ഇന്നും നടക്കുന്നത്. ഇന്നും എന്താണ് ചെയ്യുന്നത്, ആദ്യം എന്താണ് പോസ്റ്റ് നിശ്ചയിക്കുന്നു, പിന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നു, അങ്ങനെയല്ലേ ഇന്നും ചെയ്യുന്നു. ഇത് തന്നെ പണ്ടും ചെയ്തു. പക്ഷെ അത് ജാതി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഗുണദോഷങ്ങളെ കുറിച്ചാണ് പിൻകാലത്ത് മനുഷ്യൻ ചർച്ച ചെയ്യുന്നത്. ആ പോസ്റ്റിന് യോഗ്യതയെ മാനദണ്ഡമാക്കണമെങ്കിൽ അവിടെ തർക്കം വരത്തില്ല, ഇതാണ് യോഗ്യത, ഇതാണ് ഇതിൻ്റെ ജോലി. ഇനി പോലീസാണെങ്കിൽ പോലീസിൻ്റെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. പക്ഷെ അത് യോഗ്യത എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്തു, പഴയ കാലത്ത് ജാതി എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ സമൂഹ വ്യവസ്ഥയിൽ അതായിരുന്നു പ്രായോഗികം. സമൂഹം അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിഭജിച്ചു, പിന്നെ അതിന് വിധിക്കുന്നു. അപ്പൊ അതാണൊന്ന് ധർമ്മം മരണത്തിന് അല്ലെങ്കിൽ ജാതിക്കനുസരിച്ച് ധർമ്മത്തെ തീരുമാനിക്കുക. രണ്ടാമതെന്താണോ ആശ്രമം, അതിൽ തന്നെ നീ ഏത് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു, ബ്രഹ്മചാരിയാണോ ഇതാണ്. അപ്പോ ശാസ്ത്രം ഇവിടെ പ്രമാണമാക്കുന്നത്, അതായത് വർണ്ണത്തിലായാലും ശരി ആശ്രമത്തിലായിരിക്കും എന്നതും, ശാസ്ത്രം അവിടെ ധർമ്മത്തെ നിശ്ചയിക്കുന്നത് ഈ ധർമ്മനിർണയത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്തെ ഇവിടെ എന്താ നിർണയിച്ചത്, അങ്ങനെ കേട്ടില്ല. എന്താ പ്രായശ്ചിത്തമല്ല, ഇന്ന ജാതി ഇന്നത് ചെയ്യണം, ഇന്ന ആശ്രമം ഇന്ന ചെയ്യണമെന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രം ഇവിടെ എന്തിനാ നിർണയിച്ചത്. ഇവിടെ നിശ്ചയിക്കുന്നത് അധികാര നിർണയം എന്ന് പറയും. ആരാണ് ഇത് ചെയ്യുന്നതിന് അധികാരി എന്നാണ്. ജാതി എന്ന് പറയുമ്പോൾ എന്താണോ അധികാരമാണ് ജാതി എന്ന് പറയുന്നത്. ഞാൻ ബ്രാഹ്മണ ജാതിയാണ്, എന്റെ അധികാരമാണ് നീ ചെയ്യുക എന്ന് പറയും. ഞാൻ ബ്രഹ്മചാരിയാണ്, എന്റെ അധികാരമാണ്. അപ്പൊ അവിടെ അധികാരിയാണ് നിർണയിക്കുന്നത്. ഇപ്പൊ സ്മൃതിയായാലും ശരി ബാക്കിയുള്ള എല്ലാത്തിലായാലും ഒരു പ്രധാനമായ സംഭവം എന്ന് പറയുന്ന അധികാര നിർണയമാണ് പഴയകാലത്ത്. ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കണം. എന്താണ് അധികാരി നിർണയം? അധികാരി അന്ന് തീരുമാനിച്ച രണ്ട് രീതിയിലാണ്. അതിനാണ് പിൽക്കാലത്ത് പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? വർണ്ണാശ്രമം. എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഇത് അധികാരിയാണ്. വർണ്ണമെന്ന് പറയുന്നതും ആശ്രമമെന്ന് പറയുന്നതും എവിടെ പറയുന്നു അതൊക്കെ അധികാരി നിർണയമാണ്. അപ്പൊ ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഒന്ന് ഇതിനാണ്. എന്തിന്? അധികാരി. അധികാരി നിർണയിക്കുന്നതിന്. അതുകൊണ്ട് പറയും എന്താണ് ബ്രഹ്മചാരിയുടെ ധർമ്മം. അതല്ല ഗൃഹസ്ഥന്റെ, ഗൃഹസ്ഥന്റെ അല്ല സന്യാസി. അതൊക്കെ അധികാരിയെ കുറിച്ച് പറയും. അതുപോലെ തന്നെ പറയും എന്താണ് ബ്രാഹ്മണന്റെ അല്ല ക്ഷത്രിയന്റെ. അപ്പൊ ധർമ്മവിചാരത്തിൽ മുഖ്യമായി അന്ന് വന്നിരുന്ന ഒന്ന് അധികാരി നിർണയമാണ്. അതാണ് നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ ജൈമിനി സൂത്രത്തിൽ 6-ാം അധ്യായം അധികാരി നിർണയമാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? കേട്ടോ? ആരെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതാണ് ഇദ്യപ്പി അധികാര ലക്ഷണേ. അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ ചോദിച്ചത്. പക്ഷെ ആരും കേട്ട ലക്ഷണമേ ഇല്ല. പിന്നെ 2-ാമത് ആണ് എന്ത് വരുന്നത്? ധർമ്മവിചാരം വരുന്നത്. ഈ അധികാരിക്ക് എന്താണ് ധർമ്മം? എന്ത് ചെയ്യണം എന്നുള്ളത് അതും വിധിക്കുന്നു. പിന്നത് ചെയ്യണം. അത് ശ്രുതികളിലും സ്മൃതികളിലും വിധിക്കുന്നു. 2-ാമത് ഇത് ചെയ്യണം, ഇന്നത് ചെയ്യാം. ബ്രഹ്മചാരിയുടെ ധർമ്മം ഇന്നതാണ്. ജൈമിനി സൂത്രത്തിൽ ഇത് അധികാരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അതേ ചെയ്യുന്നുള്ളൂ. 6-ാം അധ്യായത്തിലാണ് തുടക്കത്തിലേ പറയുന്നുണ്ട്. തുടക്കത്തിലെ അത് പറഞ്ഞു വരുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാണ് ബ്രഹ്മസൂത്രത്തിനും വരുന്നത്. ബ്രഹ്മസൂത്രത്തിലെ അധികാര ലക്ഷണം എന്ന് പറയുന്ന ഏതാണ്? അപശുദ്രാധികാരം. അത് തന്നെ. അതിനോട് ചേർന്ന് അടുത്താ വരുന്നു. അവിടെ അധികാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. മുഖ്യമായി മനുഷ്യരെ സംബന്ധിച്ച് ദേവന്മാരുടെ കാര്യം. ദേവന്മാരാരെങ്കിലും ഉണ്ടോ അവിടെ? ദേവന്മാരുടെ അധികാരത്തെ കുറിച്ച് ഉണ്ട്. ഒരു വലിയ തമാശ എന്നുള്ളത് അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ദേവന്മാരുടെ അധികാരത്തെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്ത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ശൂദ്രന് അധികാരം നിന്ന് സ്ഥാപിക്കുക. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യം മനഃപൂർവ്വം അങ്ങനെ ഒരു സംഗതി കൃത്രിമമായി ഉണ്ടാക്കിയാണ്. അല്ല, മനുഷ്യൻ ദേവന്മാരുടെ അധികാരത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നു. പക്ഷെ അത് അധികാര ലക്ഷണമാണ്. അതുകൊണ്ടാണ് ആ വിഷയം ആദ്യം കൂടുതൽ ചർച്ച ചെയ്യാത്തത്. മീമാംസയുടെ ക്രമം അനുസരിച്ച് ആദ്യം അധികാര ലക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ഇത്രയേ പറഞ്ഞുള്ളൂ. സാധന ചേഷ്ടയോ സമ്പത്തി പിന്നീടാണ് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ പലരും ബ്രഹ്മസൂത്രത്തെ വേറെ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിവരക്കേടുന്നുണ്ട് എന്ന് സമാനം പറയുന്നു. അപ്പൊ അധികാര ലക്ഷണത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അതൊന്ന്. 2-ാമത് ധർമ്മം. എന്താണ് ധർമ്മം? ഓരോ അധികാരിക്കും വേണ്ട ധർമ്മം. അതിന് ശാസ്ത്രം പ്രമാണമാണ്. അപ്പൊ ശാസ്ത്രം പ്രമാണം എന്ന് പറയുന്നത് അധികാരി നിർണയിക്കുന്നത്. 2-ാമത് ധർമ്മത്തെ നിർണയിക്കുന്നത്. 3-ാമത് എന്താണ്? അത് തന്നെ. അധികാരിയായി വിഷയം തന്നെ ധർമ്മം എന്ന് പറയും. 3-ാമത് ഫലം നിർണയി. അതൊക്കെ അധിക ധർമ്മത്തെ കുറിച്ച് പറയുന്നത് ഫലവും വരും. ഒന്നും തോന്നുന്നില്ല. അതെങ്ങനെയാണ് ആ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്? അത് വളരെ പ്രധാനമായി. ഒരു ധർമ്മത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യാഗം, യാഗം ഒന്ന് വിധിച്ചാൽ മതി. അതെങ്ങനെയൊക്കെ ചെയ്യണം അവിടെയും വരും. ഓരോ വർണ്ണി ഓരോ ആശ്രമി അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ബ്രഹ്മചര്യ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രഹ്മചര്യ ഉപനയനം അതൊരു ധർമ്മമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചെയ്യും. ഓരോരുത്തരും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് പ്രത്യേക വിധിയാണ്. ബ്രാഹ്മണന്റെ വിധി വേറെ, ക്ഷത്രിയന്റെ വിധി വേറെ, വൈശ്യ സന്യാസം ഒരു ധർമ്മമാണ്, ഗൃഹസ്ഥാശ്രമം ധർമ്മമാണ്. ആ ധർമ്മത്തെ സ്വീകരിക്കുന്ന ക്ഷത്രിയനും ബ്രാഹ്മണനും വൈശ്യനും ഒരുപോലെയല്ല. അതിന്റെ പ്രകാരങ്ങളെ കുറിച്ച് ഇതാണ് ധർമ്മത്തിൽ പ്രധാനമായി വരുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന് അധികാരി, രണ്ട് ആ ധർമ്മം, പിന്നെ അതിന്റെ പ്രകാരം വിശേഷതകൾ മീമാംസ. ഇതിന് മൂന്നിനെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യും. ഇത് കർത്തവ്യത എന്നെല്ലാം പറയും, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനാണ് ശാസ്ത്രത്തെ പ്രമാണമാക്കണം എന്ന് പറയും, തസ്മാ ശാസ്ത്രം. അപ്പോൾ ഇത് മൂന്നും അതിൽ വരണം എന്നാണ് ശാസ്ത്രം. ഇത് മൂന്നുമില്ലാതെ ശാസ്ത്രത്തെ പ്രമാണമാക്കാൻ പറ്റത്തില്ല. അതിലാണ് ഈ മൂന്നും തീരുമാനിക്കുന്നിടത്താണ് ഇപ്പോൾ ഗീതയിൽ ചർച്ച ചെയ്യുന്ന വിഷയം വരുന്നത്. എന്താണ് കർമ്മം എന്ന് പറയുന്നത്? ഗുണമനുസരിച്ചാണോ അല്ലയോ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്? അത് കേവലം അധികാരിയെ കുറിച്ചുള്ള ചർച്ചയാണ്, തിരിച്ചറിയണം. ധർമ്മത്തെക്കുറിച്ചോ എന്താണോ അതിന്റെ പ്രകാരങ്ങളെ കുറിച്ചോ അല്ല ചർച്ച ചെയ്യുന്നു. അവിടെ ചർച്ച ചെയ്യുന്നു ആരാണ് അധികാരി. അധികാരിയെ കുറിച്ചുള്ള ചർച്ചയാണ് പറയുന്നത്, ഗുണത്തിനനുസരിച്ച് കർമ്മം എന്ന് പറയുന്നതാണ്. ഇത് പറഞ്ഞതാണ് മുമ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോ സമൂഹത്തിലൊരു വ്യവസ്ഥിതി ഇതായിരുന്നു. എന്താണോ വർണ്ണവും ആശ്രമവും അനുസരിച്ച് ധർമ്മം. അധികാരി വർണ്ണി അല്ലെങ്കിൽ ആശ്രമിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എല്ലാ സ്മൃതികളിലും എല്ലായിടത്തും പറയും. എന്താണോ ഇതിനധികാരിയായിരിക്കുന്നത് എന്തായാലും ശരി, ധർമ്മം ഈ നാല് വർണ്ണങ്ങളിലുള്ളവരേ ഉള്ളൂ, അതിനപ്പുറമുള്ളവർക്ക് ഒരു ശാസ്ത്രവുമില്ല, അവർക്ക് ശാസ്ത്രമേ ഇല്ല എന്നാണ് ഈ പറയുന്ന പഴയ ഭരണഘടനകളിലെല്ലാം പറയുന്നത്. സ്മൃതികളിലാണ് പ്രധാനമായും പറയുന്നത്. മറ്റുള്ളവർക്ക് വിധി നിഷേധങ്ങളില്ല എന്ന് പറയും. അല്ല, വിധി നിഷേധങ്ങൾ കൂടുതലും ഉള്ളത്, കൂടുതലല്ല പൂർണ്ണമായും ഉള്ളത് ഈ നാല് വർണ്ണികൾക്കാണ്. അതിന് വ്യത്യാസം. അപ്പോൾ അതിൽ ഒരു പുതിയ കാഴ്ചപ്പാടാണ് വന്നത്. എന്താണ് അത്? ഇങ്ങനെ കണക്കാക്കിയ പോരാ, പിന്നെയോ അത് അന്നത്തെ പുരോഗമനവാദം. അത് പുരാണകാലത്തിലേക്കൊക്കെ വരുമ്പോഴാണ് അതിനൊരിത് വരുന്നത്. ഗുണങ്ങളനുസരിച്ച് ധർമ്മങ്ങൾ തീരുമാനിക്കണം എന്ന്. അപ്പോൾ ഗുണങ്ങളനുസരിച്ച് എന്ന് പറയുമ്പോൾ അതൊരു മാറ്റമാണ്. വെറും ജാതി അനുസരിച്ച് തീരുമാനിച്ച പോരാ, ഗുണമനുസരിച്ച് തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനികമായ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ എന്താണ്, യോഗ്യത അനുസരിച്ച് ധർമ്മത്തെ തീരുമാനിക്കണം എന്ന് പറയും. പിന്നെ അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? അന്നുണ്ടായത് യോഗ്യതയെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? നിങ്ങൾ തീരുമാനിക്കും, അതിൽ ഉള്ള അവ്യക്തതയാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് യോഗ്യതയ്ക്ക് മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിനക്ക് ഇന്ന പണിക്ക് യോഗ്യനാണ് തീരുമാനിക്കാൻ പറ്റും. ഗുണത്തെ ക്വാളിഫിക്കേഷനായി എടുത്ത ആര് എങ്ങനെ തീരുമാനിക്കും? അത് അവ്യവസ്ഥിതമായ ഒരു സംഗതിയായിപ്പോയി, തീരുമാനിക്കാൻ പ്രയാസമായ. അതാണ് ഈ തർക്കങ്ങൾ നടക്കുന്നത്. ഗുണങ്ങൾക്കനുസരിച്ച് ധർമ്മത്തെ സ്വീകരിക്കുമ്പോൾ ആശയക്കുഴപ്പം വരുന്നതാണ്. ഇതാരും തീരുമാനിക്കും? സമൂഹത്തിൽ തീരുമാനിക്കാനോ? ഇന്നങ്ങനെയല്ല, ഇന്നത്തെ വ്യവസ്ഥിതിയിൽ തീരുമാനിക്കാം. ഒരാളുടെ കയ്യിൽ എന്താണോ യോഗ്യത, അതനുസരിച്ച് അവനാ പണി അവനെ ഏർപ്പെടുത്താം. ഡോക്ടറുടെ യോഗ്യതയുണ്ടെങ്കിൽ അയാൾക്ക് അയാൾക്ക് ആ പണി ചെയ്യാം, വക്കീലിന്റെ യോഗ്യതയുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നുവെച്ചാൽ അതൊന്നും പൂർണ്ണമല്ലെങ്കിലും വ്യവസ്ഥിതിയുണ്ട്. പണ്ഡിത് അങ്ങനെ ഗുണമനുസരിച്ച് അങ്ങനെ തീരുമാനിക്കും. ആര് തീരുമാനിക്കും? ഒരുത്തൻ്റെ ഗുണത്തെ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള എന്തെങ്കിലും മെഷീനുണ്ടോ? അളക്കുന്നതിനുള്ള മീറ്ററുകളൊന്നുമില്ല അവിടെയാണ് അത്. പക്ഷെ അത് പുരോഗമനപരമായ ഒരാശയമായിരുന്നു. എന്നാൽ അത് അപ്രായോഗികമായിരുന്നു, ഏറെക്കുറെ നടപ്പിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് നടപ്പിലാകാതെ പോയത്. ഇത് പറയുന്ന സമയത്തും കർമ്മങ്ങൾ എങ്ങനെ വിഭജിക്കപ്പെട്ടു? ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ. അത് മനുഷ്യൻ പാലിച്ചോ പാലിച്ചില്ലേ, ചിലരൊക്കെ അത് പാലിച്ചു, ചിലർക്ക് അത് ഉല്ലംഘിച്ചു, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഏത് വ്യവസ്ഥയും ഉല്ലംഘിക്കുന്നതുകൊണ്ടാണല്ലോ ഇന്നും കോടതിയും ജയിലും ഒക്കെ ഉള്ളത്. പണ്ടും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ സ്വഭാവമാണ്. അതിൻ്റെ കൂടെ ഇപ്പം ചർച്ച ചെയ്യുന്നു. നിയമം വെച്ചിരിക്കുന്നു, ഉല്ലംഘിക്കുന്നു, എന്ത് ചെയ്യണം എന്നോ? ഇന്നാണെങ്കിൽ ജയിലിൽ കിടക്കുന്നതാണ് പ്രായശ്ചിത്തം. പണ്ടങ്ങനെയല്ല. അന്നുണ്ടായിരുന്നു കാരാഗ്രഹം, പക്ഷേ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പം അതാണ് നിങ്ങളുടെ ഗീതയുടെ പ്രശ്നം എന്തായി. അത് തന്നെ. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ആള് സന്യാസി പോയി. അപ്പോ അയാള് അതിനുള്ള യോഗ്യത കൊണ്ടാണോ പോയത്, അല്ലാതെ പോയോ? അങ്ങനെയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നപ്പോൾ അയാൾ എന്ത് ചെയ്തോ അത് അയാളുടെ സ്വധർമ്മം അല്ലേ. സന്യാസത്തിൽ ചെയ്യുമ്പോൾ എന്താണോ അത് അയാളുടെ സ്വധർമ്മം, യോഗ്യത അനുസരിച്ചാ പോയത് അല്ലേ. അപ്പോ അയാളുടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച്, അപ്പോ ഏത് ആശ്രമത്തിൽ ഇരുന്ന് ചെയ്തോ അത് അയാളുടെ സ്വധർമ്മം. അപ്പോ അവിടെ സ്വധർമ്മമായാണ് അനുഷ്ഠിക്കുന്നത്. ഇനി പറയണം, സന്യാസത്തിൽ ഇരുന്നപ്പോ അയാളുടെ ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മം പരധർമ്മം എന്നാണോ പറയുന്നത്? മറ്റൊരു അപ്പോ പരധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? പരന്റെ ധർമ്മം. ഏത്? അതായത് അധികാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിനോടാണ് അത് ഉപദേശിക്കുന്നത് അല്ലേ. അയാളുടെ രണ്ടവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരധികാരിയുടെ രണ്ടവസ്ഥ. ഒരവസ്ഥയിൽ അയാൾ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്നു, ആ അവസ്ഥയിൽ അയാളെ സംബന്ധിച്ച് പരധർമ്മം സന്യാസാശ്രമം. സന്യാസാശ്രമത്തിനും ഗൃഹസ്ഥാശ്രമം പരധർമ്മം. ഇനി രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഗൃഹസ്ഥാശ്രമം, വേറൊരാൾ സന്യാസി, അതാത് വ്യക്തികൾക്ക് അവരവർ ചെയ്യുന്നത് സ്വധർമ്മം, അതാത് വ്യക്തികൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ധർമ്മം നോക്കിക്കഴിഞ്ഞാൽ സന്യാസിയാണെങ്കിൽ പരധർമ്മമാണ്. ആ പരധർമ്മം എന്ന് പറയുന്നത് സന്യാസിയിൽ പ്രാപ്തമേ അല്ല. പരധർമ്മമാക്കി ചെയ്യാൻ പറ്റും. പിന്നെ ഗൃഹസ്ഥന് വേറൊരാളുടെ സന്യാസധർമ്മം പ്രാപ്തമാണോ? അല്ല. പരധർമ്മം എന്ന് വെച്ചാൽ അന്യന്റെ ധർമ്മം എന്നാണ്. അന്യന്റെ ധർമ്മം എന്നെടുക്കാറില്ലെങ്കിൽ അന്യ ആശ്രമത്തിലുള്ള ധർമ്മം എന്നെടുക്കാം. ഇതെല്ലാം പരധർമ്മമാണ്. ഇനി എന്താ അതിൽ? ഗൃഹസ്ഥാശ്രമിക്ക് അതിപ്പോ അന്യന്റെ സന്യാസമല്ല, തനിക്ക് വരാൻ പോകുന്ന സന്യാസമായാലും ശരി. ഗൃഹസ്ഥാശ്രമം രണ്ടും ഭാവി പ്രാപ്തമാകുന്നതാണ്. അത് അന്യന്റെ സന്യാസമായാലും അന്യന്റെ തന്റേതായാലും രണ്ടും ഇപ്പോ പരധർമ്മമാണ്. പിന്നെന്താ? സ്വധർമ്മമാകുന്നില്ലല്ലോ. ഇപ്പോ വർത്തമാനകാലത്തിൽ അത് പരധർമ്മമാണ്. അത് ഇപ്പൊ അയാള് അയാൾക്കത് സ്വനിഷ്ഠിതമാകും. പരന് അവിടെ പ്രശ്നമില്ല. ആരാണോ സന്യാസധർമ്മം അനുഷ്ഠിക്കുന്നത് അത് സുനിഷ്ഠിതമാണ്, അവിടെ തകരാറൊന്നുമില്ല. അത് ഇയാൾക്ക് ഇയാളെ സംബന്ധിച്ചാൽ അതിനേക്കാൾ നല്ല ഇയാളെ സ്വധർമ്മമാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ചാൽ അതിനേക്കാൾ നല്ല ഗൃഹസ്ഥന്റെ സ്വധർമ്മം. അതിൽ തർക്കമില്ലാത്ത കാര്യമില്ല. ഗൃഹസ്ഥൻ തന്റെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പോ അയാളുടെ ഗുണത്തിനനുസരിച്ച് ചെയ്യുന്നു. അയാള് നല്ലവണ്ണം അനുഷ്ഠിക്കുന്നു. എന്താ ദോഷം? മറ്റേ പരധർമ്മം കണ്ട് മോഹിക്കരുത്. ഒരാളുടെ സുനിഷ്ഠിതമാകുന്ന പരധർമ്മം കണ്ട് ഇത് മോഹിക്കരുത്. അത് വിവാദമുള്ള കാര്യമല്ലേ? അല്ലല്ലോ, ഇവിടെ പറയുന്നത് എങ്ങനെ സ്വധർമ്മത്തിന്റെയും പരധർമ്മത്തിന്റെയും കാര്യത്തിൽ വിവാദമല്ല. വേറൊരാളുടെ തന്റെ ധർമ്മമല്ല എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. തർക്കം എവിടെയാ വരുന്നത്? അത് സ്വനിഷ്ഠിതമാണോ? അയാൾ സുനിഷ്ഠിതമായിട്ടാണല്ലോ ചെയ്തത്. അയാൾ സുനിഷ്ഠിതമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ, അത് നീ കണ്ടത്, നീ അത് കണ്ട് മോഹിക്കണ്ടെന്ന്. അത് തന്റെ സ്വധർമ്മമല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ? അതുകൊണ്ടാണ് അത് കണ്ട് മോഹിക്കണ്ടെന്ന് പറയുന്നത്. ഏത്? അത് നിന്റെ സ്വധർമ്മം അല്ലാത്തത് കൊണ്ടാണ്. നോക്കൂ, ഇവിടെ സ്വധർമ്മമാണോ അല്ലേ എന്നുള്ളതിൽ വിവാദമില്ലല്ലോ. ഗൃഹസ്ഥന്റെ ധർമ്മം സ്വനിഷ്ഠിതം അല്ലേ? ആണല്ലോ. പരധർമ്മം ഇയാളെ സംബന്ധിച്ച് സ്വനിഷ്ഠിതമാവോ? ഇല്ല. വേറൊരാൾക്കുള്ളേ അത് സ്വനിഷ്ഠിതമാകുന്നു. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവരവരുടെ ധർമ്മം അവരവർ സ്വനിഷ്ഠിതമായി ചെയ്യുന്നു. ഇവിടെ പറയുന്ന എന്താണ്? സ്വധർമ്മ വിഗുണ, നിന്റെ ധർമ്മം വിഗുണമായി അനുഷ്ഠിക്കുക. പരധർമ്മം സ്വനിഷ്ഠിതം. ഇത് ഈ വ്യക്തിയിൽ, ഇപ്പൊ ഞാൻ ഗൃഹസ്ഥൻ, എനിക്ക് പരധർമ്മമായ എന്ന് വെച്ചാൽ സന്യാസിയുടെ ധർമ്മം സ്വനിഷ്ഠിതമായി എനിക്ക് പ്രാപ്തമാണോ? ഭാവിയില് വരുമ്പോ അതെന്റെ ധർമ്മമല്ലേ? പരധർമ്മമല്ലല്ലോ. ഇപ്പൊ അതെനിക്ക് സ്വനിഷ്ഠിതമല്ലല്ലോ. അവിടെ പ്രശ്നമില്ലല്ലോ. അയാൾ ചെയ്തോട്ടെ, അത് നിഷേധിക്കുന്നില്ലല്ലോ. അതെങ്ങനെ പറ്റും? എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രാപ്തമാകുന്നില്ലല്ലോ. അയാളുടെ ധർമ്മം എനിക്ക് എങ്ങനെ പ്രാപ്തമാകും? പരധർമ്മം എനിക്ക് സുനിശ്ചിതമാകുന്ന എങ്ങനെ? അർജുനൻ തെറ്റിദ്ധരിക്കുകയാണ്. അതെങ്ങനെ പറ്റും? സ്വധർമ്മം പരധർമ്മം സുനിശ്ചിതമായിട്ട് എങ്ങനെ പ്രാപ്തമാകും? പരധർമ്മം എന്ന് പറയുന്നത് ഒന്ന് തനിക്ക് പ്രാപ്തമല്ല. പരധർമ്മം എങ്ങനെയാ തനിക്ക് ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് പരധർമ്മം എനിക്ക് എങ്ങനെ പ്രാപ്തമാകുന്നു? അത് അവനല്ലേ ഉള്ളൂ. അത് കണ്ടിട്ട് അർജുനൻ വ്യാമോഹിക്കുകയാണ്. അപ്പോ അതെങ്ങനെ സുനിഷ്ഠിതമാവും? അത് അയാളുടെ സുനിഷ്ഠിതത്വം കണ്ടിട്ട്. അപ്പൊ അത് നിഷേധിക്കേണ്ട കാര്യമില്ല. അയാളുടെ അയാൾ നല്ലവണ്ണം ചെയ്യുന്നു. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? തന്റേതല്ലാത്ത ഒന്നിനെ എങ്ങനെ തനിക്ക് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്? ഇതിന് എങ്ങനെ ബ്രഹ്മചാരിയുടെ അല്ല ഗൃഹസ്ഥന്റെ ധർമ്മം ഇന്നതാണ് എന്നുള്ളത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്റെ ധർമ്മം ഞാൻ സുനിഷ്ഠിതമാണ്, എനിക്ക് അതെനിക്ക് നിഷേധിക്കാൻ പറ്റൂ? ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇനി പരധർമ്മം എന്ന് പറയുന്നത് പരന് സുനിഷ്ഠിതമാണ് അല്ലേ? അപ്പോ പരധർമ്മ ഇതിൽ വരുന്നത് വ്യാഘാത ദോഷം വരുന്നത് അങ്ങനെ. സ്വധർമ്മത്തിൽ വൈഗുണ്യം, പരധർമ്മത്തിൽ സ്വനിഷ്ഠിതം. ഇത് ഗുണത്തിനനുസരിച്ച് എങ്ങനെ ഒരാളിൽ പ്രാപ്തമാകും എന്നുള്ളതാണ്. അല്ല, പരധർമ്മം തനിക്ക് വരികയില്ലെന്നോ തന്റെ ധർമ്മം വേറെ പോകില്ല, അതിൽ വിവാദമുള്ള കാര്യമില്ല. ജാതി അനുസരിച്ചാണെങ്കിൽ ഇതിന് പ്രശ്നമില്ല. എന്തുകൊണ്ട്? താൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ധർമ്മം എനിക്ക് പ്രാപ്തമായി, പക്ഷേ ജാതി ആയതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ സ്വധർമ്മമാണ് വിഗുണം വന്നു, എന്നാലും നീ ചെയ്യാൻ കടപ്പെട്ടവനാണ്. നേരത്തെ തീരുമാനിക്കപ്പെട്ട കർമ്മമാണ്, അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. വിഗുണമെന്നും ഒക്കെ അത് അർജുനൻ ഒരാളുടെ ധാരണയല്ലേ? വിഗുണമാണെന്ന് അർജുനന് മാത്രമല്ലേ തോന്നിയുള്ളൂ? അർജുനന് മാത്രമല്ലേ വിഗുണമാണെന്ന് തോന്നിയുള്ളൂ? തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഈ ക്ഷാത്രധർമ്മം ഘോരമാണ്, വിഗുണമാണെന്ന് അർജുനന് മാത്രമേ തോന്നിയുള്ളൂ. വേറെ ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് അർജുനനോടല്ലേ ഇത് പറയുന്നു? ശരിയാണ്, ശരിയായ ബോധമുള്ളവനോട് ഇത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സ്വാമി, ശരിയായ ബോധം അർജുനൻ ഇല്ലാത്തതുകൊണ്ടാണ് പരധർമ്മം സ്വനിഷ്ഠിതമായ മറ്റൊരാളുടെ പരധർമ്മം തനിക്ക് പ്രാപ്തമാകുന്ന അർജുനൻ ശരിയായ ബോധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ശരി, എന്താണ് അർജുനന് ബോധമില്ലാത്ത പരധർമ്മം? അയാളുടെ സുനിഷ്ഠിതമായ പരധർമ്മം നിനക്ക് അത് സാധ്യമല്ല, അതുകൊണ്ട് നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല പറയുന്നത്, സുനിഷ്ഠിതമായ പരധർമ്മം ആർക്ക്? അയാളുടെ സ്വധർമ്മമായതുകൊണ്ട്. അയാൾ സുനിഷ്ഠിതമാകുന്നതുകൊണ്ട് സ്വധർമ്മമായതുകൊണ്ട് അത് നിനക്ക് പാടില്ലെന്നല്ലേ പറയുന്നത്? ഇതങ്ങനെയല്ല പറയുന്നത്. അത് അർജുനനുമാണ് അർജുനനോടാണ് പറയുന്നത്, അത് തന്നെ അയാളോടല്ലല്ലോ പറയുന്നത്. അല്ല, ധർമ്മം എന്ന് പറയുന്നത് അതിന് വ്യവസ്ഥ നേരത്തെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അർജുനന് വേണ്ടി അത് മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്വധർമ്മം സ്വനിഷ്ഠിതം, പരധർമ്മം വൈകുണ്യം. ഇത് നിങ്ങൾ പറയുന്നത് ചിന്തിക്കുന്ന ആശ്രമത്തിനനുസരിച്ചാണെങ്കിൽ, വർണ്ണത്തിനനുസരിച്ചല്ല, ഇപ്പൊ ആശ്രമത്തിനനുസരിച്ച്, ഈ പറയുന്ന ആശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. ആശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ചാണെങ്കിൽ സ്വധർമ്മം എന്ന് പറയുന്നതിൽ വൈഗുണ്യമില്ല, പരധർമ്മം എന്ന് പറയുന്നതിൽ വൈഗുണ്യം വരും. അപ്പോൾ സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് അയാൾക്ക് സ്വധർമ്മമാണ്, സ്വനിഷ്ഠിതമാണ്. ഇപ്പം ശ്രേയാൻ സ്വധർമ്മോ വൈഗുണമെന്ന് പറയാൻ പറ്റില്ല. എവിടെ സ്വധർമ്മം വരുന്നു സ്വനിഷ്ഠിതമായിരിക്കും, എവിടെ പരധർമ്മം വരുന്നു അവിടെയെല്ലാം ദോഷവും വരും. അപ്പോൾ ധർമ്മം എന്തുകൊണ്ട്? ധർമ്മം അർജുനൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചയാളാണ്. എന്താണ് സ്വധർമ്മവും എന്താണ് പരധർമ്മവും എന്നുള്ള അയാൾക്ക് അറിയാം. അത് അയാളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ബോധമുള്ള ആളാണ്. അപ്പോൾ ഗുണത്തിനനുസരിച്ചാണ് അത് പ്രാപ്തമാകുന്നതെങ്കിൽ, എവിടെ സ്വധർമ്മം പ്രാപ്തമാകുന്നോ അത് സുനിഷ്ഠിതമായിരിക്കും ഗുണത്തിനനുസരിച്ച്. ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു, അത് വിവാദമില്ലാത്ത കാര്യമാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന പൂർവപക്ഷം പോലും ഇതുവരെ മനസ്സിലായല്ലോ, പിന്നെങ്ങനെ അതിന് സമാനം പറയുന്നു? അത് ചിന്തിച്ചാദ്യം മനസ്സിലാക്കും.